സൂത്രം അധ്യയനം പറഞ്ഞിട്ടുണ്ട്, അധികരണത്തിലുണ്ട്. സൂത്രം 7. തദഭാവോ നാളീഷു തശ്രുതേഹി ആത്മനിച്ച. ബ്രഹ്മാധാരത്വമപ്യസ്യ സുഷുപ്തേനൈവാധാര ആധേയ ഭേദാഭിപ്രായേണ ഉച്യതേ കഥന്തർഹി തദാന്യഭിപ്രായേണ. ഇവിടെ സുഷുപ്തിയിൽ ബ്രഹ്മാധാരത്വം പറഞ്ഞു. ജീവന്റെ ആധാരം ബ്രഹ്മമാണ്. ജീവൻ ബ്രഹ്മത്തിലാണെന്നോ. അപ്പോൾ ജാഗ്രതയിലെ ജീവൻ സുഷുപ്തിയിൽ ബ്രഹ്മത്തിൽ പോയി ഇരിക്കുകയാണോ? അതല്ല. അവിടെ ആധാര ആധേയ സംബന്ധമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് ബ്രഹ്മ ആധാരമെന്ന് പറഞ്ഞു? പറയുന്നു താതാത്മ്യ അഭിപ്രായം, തസ്വരൂപം തന്നെ ഇവിടെ. അതവിടെ ജീവന്റെ ജീവത്വം പൂർണ്ണമായും പോയി, കേവല ബ്രഹ്മമായിരിക്കുന്നു. അതാണ് ചാന്ദോഗ്യത്തിൽ അവിടെ ബ്രഹ്മം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചില്ല, പക്ഷെ അവിടെ സത് എന്ന് പറഞ്ഞു. ഈശ്വരനൊന്നും പറഞ്ഞില്ല. തത്വമസി എന്ന് ഉപദേശിക്കുന്നിടത്ത് ഈശ്വരനും പറഞ്ഞിട്ടില്ല, ബ്രഹ്മവും പറഞ്ഞിട്ടില്ല. അവിടെ ഉപയോഗിച്ചത് സത്. ആ സത്തിനെയാണ് തത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് പറഞ്ഞത്. തഥാ ജാ സൃഷ്ടി സമയത്ത് സതാ സമ്പന്നോ ഭവതി. അവിടെയും വ്യാഖ്യാനിച്ചെന്നാണ് ഏകീഭവനമാണ്. ഇവിടെ ഉപാധി സമ്പർക്കമില്ലാത്തതുകൊണ്ട് സത്തായി തന്നെ ഇരിക്കുന്നു. ഇപ്പൊ സുഷുപ്തിയിൽ അവിടെ തദ്രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഉണർന്നതിന് ശേഷം ഒരാൾക്ക് പറയാൻ കഴിയുന്നത് താൻ സുഷുപ്തനായിരുന്നു. കാരണം തന്നെ ജാഗ്രതത്തിൽ താൻ സത്താണ്, സ്വപ്നത്തിന് സത്താണ്. സുഷുപ്തിയിലും ആ സദ്രൂപത്തെ തനിക്ക് നിഷേധിക്കാമായിരുന്നെങ്കിൽ ഞാൻ സുഷുപ്തനായിരുന്നില്ല എന്ന് പറഞ്ഞത് ആണ്. ഉണ്ട് എന്ന് പറയുന്നതാണ്, എന്നറിയുന്നതാണ് സത്ത്. പറയുന്നതല്ല മുഖ്യം, അറിയുന്നത്. ഇപ്പൊ സുഷുപ്തിയിലും താൻ ഉണ്ടായിരുന്നു എന്നാ പറയുന്നു. തന്റെ സത്തയോടെ നിഷേധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് സത്സമ്പത്തി എന്ന് പറയുന്നത്. ഇപ്പൊ സുഷുപ്തിയെ കുറിച്ചുള്ള പരാമർശം അല്ലെങ്കിൽ സ്മൃതി എന്നെല്ലാം പറയുന്നതിന് ഇത്രേ അർത്ഥമുണ്ട്. എന്താണ്? തന്റെ സത്തയെ നിഷേധിക്കാൻ കഴിയുന്നില്ല. ജാഗ്രത് എന്ന് പറയുന്ന ഈ സ്ഥാനം, അതുപോലെ സ്വപ്നം എന്ന് പറയുന്ന സ്ഥാനം, സ്വപ്നത്തെ കുറിച്ചും അങ്ങനെയുള്ള പറയുന്നു. ഞാൻ സ്വപ്നദിഷ്ടാവായിരുന്നു കൂടി അങ്ങനെ പറയും. അതാണ് സ്വപ്നം കണ്ടില്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ സ്വപ്നദിഷ്ടാവായിരുന്ന തന്റെ സത്തയെ തനിക്ക് നിഷേധിക്കാൻ പറ്റും. സുഹൃത്തിലാവുമ്പോ അവിടെ ദൃഷ്ടാവുമില്ല, ദൃശ്യവുമില്ല, രണ്ടുമില്ലാതിരുന്നിട്ടും അവിടെ തന്റെ സത്തയെ തനിക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. താനവിടെ സത്തായിരുന്നു എന്നുള്ളതാണ് ഉണർന്നതിന് ശേഷം പറയുന്നത്. അത് സുഷുപ്തിയിൽ സത്തയെ അനുഭവിച്ചിട്ടല്ല. അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കർണങ്ങൾ, ഉപാധികൾ ആവശ്യമാണ്, ജ്ഞാനം അത് വേണം. അപ്പൊ ജ്ഞാനമില്ല, അറിവുണ്ടാകുന്നതിനുള്ള ഉപാധികളുമില്ല. ഉപാധിയിലൂടെ ജന്യമായ ഒരു ജ്ഞാനം അവിടെ ഇല്ല. അത് കൊണ്ടാണ് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയേണ്ടി വരുന്നത്. ഉപാധിജന്യമായ ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും പോലെയുള്ള ഒരറിവും അവിടെ നിലനിൽക്കുന്നു. നമ്മുടെ അനുഭവത്തിൽ ഉപാധിജന്യമല്ലാത്തൊരറിവില്ല, എല്ലാ അറിവുകളും ഉപാധിജന്യമാണ്. ബുദ്ധി തുടങ്ങി ഉപാധിജന്യമാണ്. ബുദ്ധി എന്ന ഉപാധി പോലും അവിടെയില്ല, അവന് ഉപാധിജന്യമായ അറിവ് അതില്ല. അപ്പോൾ പിന്നെ ഒരറിവില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു അറിവിൻ്റെ അനുഭവം ഉണ്ടായില്ല. ഇവിടെ ഇപ്പം നമുക്ക് അറിവുണ്ട്, അറിവിൻ്റെ അനുഭവമുണ്ട്. ഞാൻ അറിയുന്നു, പിന്നെ വസ്തുവിനെ അറിയുന്നു എന്നുള്ള അറിവിൻ്റെ അനുഭവമുണ്ട്. ആ അറിവിൻ്റെ അനുഭവം വരുന്നത് ഞാൻ എന്നുള്ളതിനോട് ചേർന്നാണ്. ഒരു അറിവുണ്ടാകുന്നു, ആ വസ്തുവിനെ ഞാൻ അറിയുന്നു എന്ന് അറിവിൻ്റെ അറിവും നമുക്കുണ്ട്. പക്ഷെ അറിവേ ഉദിക്കാത്ത ഒരു സ്ഥലത്ത് അറിവിൻ്റെ അറിവില്ല. അതുമാണ് നിഷേധിക്കുന്നത്, ഒന്നും അറിഞ്ഞില്ല. അറിവുണ്ടായെങ്കിൽ അറിഞ്ഞനെ, അറിവ് അവിടെ ഉണ്ടായില്ല, അതുകൊണ്ട് അറിയുന്നില്ല. അതിനറിയുന്നവനായ അഹംബുദ്ധി അതും അവിടെയില്ല. അതും ഈ ജനിക്കുന്ന അറിവിൻ്റെ ഒരു ഭാഗമാണ് അഹംബുദ്ധി. ജനിക്കുന്ന ഒരറിവില്ലെങ്കിൽ അറിവുണ്ടായില്ല, അറിവിനെക്കുറിച്ച് ഉണ്ടായില്ല. അങ്ങനെ അറിവിനെക്കുറിച്ച് അറിയുന്നവനായ അഹം ബോധം ഇതുമില്ല. ഇത് മൂന്നുമില്ലാതിരിക്കുമ്പോൾ മാത്രമേ പറയാൻ കഴിയൂ ഒന്നും അറിഞ്ഞില്ല. അതാണ് പറയുന്നത്, തന്നെ അറിഞ്ഞില്ല, അന്യനെ അറിഞ്ഞില്ല, തന്നെക്കുറിച്ചോ അന്യനെക്കുറിച്ചോ ഉള്ള അറിവുണ്ടായില്ല. അതാണ് സുഷുപ്തി. അങ്ങനെ ഒരറിവുണ്ടായില്ലെങ്കിൽ പിന്നെ എന്താ സ്മരിക്കുന്നത്? ഉണർന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തിനെ സ്മരിക്കും? സ്മരിക്കണമെങ്കിൽ പൂർവ്വ അനുഭവം ഉണ്ടാവണം. അനുഭവം ഉണ്ടായതുകൊണ്ട് ഒന്നിനെയും ഉണർന്നിട്ട് സ്മരിക്കാനും കഴിയില്ല. മറിച്ച് ഒന്ന് സ്മരിക്കുന്നില്ലെന്നാണ് പറയുന്നത്, ഒന്നും അറിഞ്ഞില്ല. നമുക്ക് സ്മരിക്കണമെങ്കിൽ എന്ത് വേണം? അറിയണം. അറിഞ്ഞ കാര്യത്തെ മാത്രമേ നമുക്ക് അത് വിസ്മരിക്കാം. അറിയാതിരിക്കുകയും വിസ്മരിക്കുകയും രണ്ടും രണ്ടാണ്. അറിഞ്ഞിട്ടേ വിസ്മരിക്കാൻ പറ്റും, അറിയാതെ വിസ്മരിക്കാൻ പറ്റത്തില്ല. അതുപോലെ അറിഞ്ഞാലേ സ്മരിക്കാൻ പറ്റും, അറിയാതെ സ്മരിക്കാൻ കഴിയത്തില്ല. ഞാൻ ആനയെ അറിഞ്ഞു, ഇപ്പോൾ സ്മരിക്കുന്നു അല്ലെങ്കിൽ വിസ്മരിക്കുന്നു, രണ്ടും സംഭവിക്കാം. അപ്പോൾ എനിക്ക് ആനയെക്കുറിച്ചുള്ള ഒരു അറിവേ ഉണ്ടായിട്ടില്ലെങ്കിൽ എനിക്ക് ആനയെ സ്മരിക്കാനും കഴിയില്ല, വിസ്മരിക്കാനും കഴിയില്ല. അതങ്ങനെ സംഭവിക്കും. ലോകത്തിൽ ആർക്കെങ്കിലും അതിനുള്ള സാമർത്ഥ്യമുണ്ടോ? ആനയെക്കുറിച്ചുള്ള ബോധമേ ഉണ്ടായില്ല. അങ്ങനെ ബോധം ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ ആനയെ സ്മരിക്കുന്നു അത് അല്ലെങ്കിൽ വേണ്ട, ആനയെ വിസ്മരിക്കുന്നു ഇത് പറയാൻ പറ്റും. അനുഭവത്തെ തുടർന്ന് മാത്രമേ സ്മരണവും വിസ്മരണവും ഉണ്ടാവും. പിന്നെ അനുഭവം, സ്മരണം, വിസ്മരണം ഇത് മൂന്നുമില്ലാത്ത ഒന്നിനാണെന്ന് പറയുന്നത് ബോധമില്ലായ്മ, ബോധശൂന്യത എന്ന് പറയും. ബോധശൂന്യത എന്ന് പറയുന്നത് സ്മരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് ബോധശൂന്യത എന്തുകൊണ്ട് സ്മരിക്കാൻ കഴിയില്ല? ആ ബോധശൂന്യത എന്ന് പറയുന്നത് പറയുന്നു അതിനെ അനുഭവിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അനുഭവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ബോധശൂന്യതയുണ്ടോ? അറിവില്ലായ്മയെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, അറിവില്ലായ്മയെക്കുറിച്ചുള്ള അറിവിനെ കുറിച്ച് പറഞ്ഞാൽ അറിവില്ലായ്മയല്ല, എന്താണ്? അറിവില്ലായ്മയെക്കുറിച്ചുള്ള അറിവാണത്. അറിവില്ലായ്മയുടെ ബോധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് അറിവില്ലായ്മയല്ല, അതിന് അറിവില്ലായ്മ എന്ന് പറയാൻ പറ്റില്ല. പിന്നെയോ അത് അവിടെ ബോധമുണ്ട്, അറിവില്ലായ്മയെക്കുറിച്ചുള്ള ബോധമുണ്ട്. ഇവിടെ അനുഭവം അങ്ങനെയല്ല, അറിവില്ലായ്മ എന്നാണ് ജാഗ്രതത്തിൽ പറയുന്നത്. ഒന്നും അറിഞ്ഞില്ല, കേവലം അറിവില്ലായ്മ മാത്രം. കേവലം അറിവില്ലായ്മ മാത്രമാണെങ്കിൽ പിന്നെ തനിക്കെങ്ങനെ ജാഗ്രത്തിൽ നിന്ന് പറയാൻ കഴിയും ഒന്നും അറിഞ്ഞില്ല എന്ന്? അതെങ്ങനെയാ പറയാൻ കഴിയുന്നു? പൂർവ്വജാഗ്രതത്തിനെ കുറിച്ചല്ല പറയുന്നത്, സുഷുപ്തിയെ കുറിച്ചാണ്. സുഷുപ്തിയെ കുറിച്ചാണ് പറയുന്നത്, ഒന്നും അറിഞ്ഞില്ല എന്ന്. അതെങ്ങനെ പറയാൻ കഴിയും? കാരണം അവിടെ താൻ സത്തായ താൻ ഉണ്ടായിരുന്നു, അവിടെ സത്തായ താൻ ശേഷിച്ചിരുന്നു, ഇവിടെയും സത്തായ താനാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സത്തായ തനിക്ക് ഇവിടെ ബോധമുണ്ട്, ഇവിടെ ബോധമുണ്ട്. ഇവിടെ സത്തായ തനിക്ക് ബോധമുണ്ട്, അവിടെ താൻ ബോധശൂന്യനായിരുന്നു. അതാണ് പറയുന്നത്, താൻ ബോധശൂന്യനായിരുന്നു. എന്നാൽ തൻ്റെ സത്തയെ നിഷേധിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത് താൻ സുഷുപ്തനായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കാര്യത്തെ അറിഞ്ഞിട്ട് സ്മരിക്കുന്നതല്ല. പിന്നെ അവിടെ കേവലം ഒന്നും അറിഞ്ഞില്ല, അറിവെന്ന് പറയുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടായില്ല. അങ്ങനെ ഒരവസ്ഥയിൽ, അങ്ങനെ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു, ആ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ സത്താ മാത്രനായി താൻ നിന്നിരുന്നു, അവിടെ ഒരു ബോധവും ഉണ്ടായില്ല. ഈ പറയുന്നത് ജാഗ്രത്തിൽ പറയുന്ന ജാഗ്രത്തിൽ ആ സത്താ മാത്രനായ താൻ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു അതിനു മുമ്പ് ഒന്നും തന്നെ അറിഞ്ഞില്ല എന്ന് പറയുന്നു. അതറിഞ്ഞിട്ടുള്ള സ്മൃതിയോ അറിയാത്തതിൻ്റെ സ്മൃതിയോ ഒന്നുമില്ല, അങ്ങനെ തോന്നുമെങ്കിലും. അതുകൊണ്ട് അതിനെന്താ കാരണം പറയുന്നു, അവിടെ കേവലം സത് മാത്രനായിരുന്നു, സത്തിനോട് താൻ ഏകീഭവിച്ചവനാണോ? സും അപീതോ ഭവതി അപികതോ ഭവതി എന്ന് പറയുന്നു, തനതായി തന്നെ തീർന്നു എന്നോ, അപികതനായി. ആ സത്ത് മാത്രമായി തന്നെ തീർന്നു ഇതി. സ്വശബ്ദേന ആത്മാഭിലപ്യത്തെ സ്വരൂപം ആപന്ന സുപ്തോ ഭവതി. അവിടെ സ്വം അപീതോ ഭവതി എന്നാണ്. ഈ സ്വം ആരാണ് പറയുന്ന? സത്ത് തന്നെയാണ് ആത്മാ. അതാണ് സ്വം. സ്വബ്ദേന ആത്മാഭിലപ്യതേ ആത്മാ എന്നാണ് സ്വം ശബ്ദത്തിൻ്റെ അവിടുത്തെ അർത്ഥം. എന്നുവെച്ചാൽ തൻ്റെ സ്വരൂപം, സ്വരൂപത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്വശബ്ദം പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു സ്വരൂപമാപന്ന, സ്വരൂപത്തെ പ്രാപിച്ചവനായി, സ്വരൂപമായി എന്നർത്ഥം. പറയുന്നു അഭിപൂർവകമായ ലബ്ധാതു ഭാഷണാർത്ഥത്തിൽ പറയുന്നു സുപ്തോ ഭവതി ഇത്യർത്ഥ. അതിൻ്റെ സുപ്തോ ഭവതി എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം, അവിടെ സ്വരൂപസ്ഥിതിയിലായിരുന്നു, ബോധമൊന്നും ഉണ്ടാകുന്നില്ല, ബോധത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അഭിച കഥാചിത് ജീവസ്യ ബ്രഹ്മണ സമ്പത്തിൽ നാസ്തി സ്വരൂപസ്യ അനപായുത്വ. അത് മാത്രമല്ല, ഒന്നുകൂടി മനസ്സിലാക്കണം, സുഹൃത്തി ഇത് മാത്രമേ ഈ സ്വരൂപ സമ്പത്തിയുള്ളൂ എന്ന് ധരിക്കണ്ട. ജാഗ്രതത്തിനും സ്വപ്നത്തിനുമെല്ലാം സ്വരൂപസ്ഥിതി തന്നെയാണ്, മറ്റുള്ള സ്ഥലത്ത് അതില്ല എന്ന് പറയണ്ട, എല്ലായിടത്തും അത് തന്നെയാണ്. പിന്നെ എന്താ വ്യത്യാസം? എല്ലായിടത്തും അതാണെങ്കിൽ ഉപാധികൾ കൊണ്ടുവരുന്ന വ്യത്യാസം. അവിടെ സർവോപാധിരഹിതനായിരിക്കുന്നു, ഇവിടെ ഉപാധിയോടുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ലോകത്തെ അറിയുന്നവനായിരിക്കുന്നു, തന്നെ അറിയുന്നവനായിരിക്കുന്നു. അവിടെ ലോകത്തെ അറിയുന്നില്ല, തന്നെ അറിയുന്നില്ല. വ്യത്യാസം മാത്രം, ഉപാധി കൊണ്ടുവരുന്ന വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ എപ്പോഴും തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, താൻ അറിയുന്നവൻ എന്നുള്ള ബോധം എനിക്ക് എപ്പോഴും ഉണ്ട്. ഞാനാണിത് അറിയുന്നത്, എൻ്റെ ബോധമാണ് എന്നാ പറയുന്നത്. എന്താണോ അവിടെ തന്നെ കുറിച്ചും ബോധമുണ്ട്, അന്യനെ കുറിച്ചും ബോധമുണ്ട്. താൻ അന്യൻ ബോധം മൂന്നുമുണ്ട് ഇവിടെ. പക്ഷെ ഇവിടെയും എന്താണ്, ആത്മാസ്വരൂപസ്ഥിതൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഉപാധികളുള്ളത് കൊണ്ടാണ് ഇവിടെ തന്നെ അഹം എന്നുള്ള രൂപത്തിൽ അറിയാൻ പറ്റും. പിന്നെ ഈ പറയുന്നത് കൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്, അവിടെ സുഷുപ്തിയിൽ ഉപാധിരഹിതനായി കേവല സത്തായിരുന്നു. എന്തെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ സത്താ മാത്രനായും അറിയാൻ പറ്റും. അപ്പോൾ പരമാർത്ഥത്തിൽ താൻ സത്താ മാത്രനായി വരുന്നു എന്നറിയാൻ പറ്റും. പക്ഷെ ഈ അറിവും ഇവിടെ സാധ്യമാണ്, ഈ ജാഗ്രതത്തിലെ സാധ്യമാണ്. അവിടെ പോയാൽ അറിയുന്നതിനുള്ള ഉപാധികളെല്ലാം സ്വപ്നത്തിൽ പോയി അറിഞ്ഞിട്ട് ഇവിടെ യാതൊരു പ്രയോജനമില്ല. വേറെ ഏതെങ്കിലും ഒരവസ്ഥയിൽ പോയി അറിഞ്ഞിട്ട് ഇവിടെ പ്രയോജനമില്ല. ഇതിവിടെ തന്നെ അറിയണം, കാരണം ഇവിടെയാണ് പ്രശ്നങ്ങൾ. അറിയാത്തത് കൊണ്ടുള്ള ദോഷങ്ങളെല്ലാം ഇവിടെയാണ്. അപ്പം ഇവിടെ തന്നെയാണ് ഇതറിയേണ്ടത്. അങ്ങനെ അറിയുമ്പോൾ തൻ്റെ സ്വരൂപം പരമാർത്ഥമാണോ എന്നാണ് അറിയുന്നത്. പക്ഷെ അറിയുന്നതിന് ഉപാധി വേണം. ഉപാധിയോടുകൂടിയ അറിവാണ് ഈ സുഷുപ്തിയിലെ നിരുപാധികമായ തത്വത്തെ അറിയുമ്പോൾ അത് സ്വാഭാവികമായി അറിയാൻ കഴിയും. എന്താണോ ബാക്കിയുള്ള എല്ലാത്തിനെയും നിഷേധിച്ചാലും, പ്രപഞ്ചത്തെ നിഷേധിക്കുന്നു, ശരീരം ഉൾപ്പെടെയുള്ളതിനെ നിഷേധിക്കുന്നു, പക്ഷെ അറിയുന്നതിനൊരു അറിവ് എന്ന് പറയുന്നത് വേണമല്ലോ. അതാണ് ഉപാധി. അപ്പോൾ ആ ഉപാധിയോടുകൂടി ഇതിനറിയുമ്പോൾ സ്വാഭാവികമായി അത് ഉപാധിയോടുകൂടി അറിയാൻ പറ്റും. അപ്പോൾ ജാഗ്രത ഇതിനെ അറിയാൻ ശ്രമിക്കുമ്പോഴെല്ലാം അത് സ്വാഭാവികമായ അറിവാകുന്നു. സ്വാഭാവികമായ അറിയൽ അത് നിർവിഷയമാണെന്നോ സവിഷയമാണെന്നോ പറയുന്നതിന് ദോഷമില്ല. അത് അംഗീകരിച്ചേ മതിയാകും. നിരുപാധികമായ സ്ഥിതിയിൽ അറിവുണ്ടാകുന്നില്ല. അറിവുണ്ടാകാത്തത് കൊണ്ടാണ് അതിനെ നിരുപാധികം എന്ന് പറയുന്നത്. ഉപാധികളെ നിഷേധിച്ചിട്ട് ശേഷിക്കുന്നത് ബാധയുടെ അവധി എന്ന് പറയുന്നതാണ്. നേതി നേതി എന്ന് നിഷേധിച്ചാൽ പിന്നെ അവശേഷിക്കുന്നതാണ് ബാധ അവധി. അതാണ് പരമാർത്ഥം. അവിടെ അറിവെന്ന് പറയുന്ന ഒന്നുണ്ടാകാത്തതുകൊണ്ട് അറിയുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. നിരുപാധികമായ രൂപം അറിവിന് വിഷയം ആകത്തില്ല. പിന്നെ അറിയുന്നു എന്ന് പറയുമ്പോൾ അതിനെ എത്ര സൂക്ഷ്മമായി ഗ്രഹിച്ചാലും ശരി, അത് അറിവിൻ്റെ സൂക്ഷ്മത എന്ന് പറയുന്നതാണ് അവിടുത്തെ ഉപാധി. അനദൃശ്യതേതു അഗ്രിയ ബുദ്ധിയ, സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു എന്ന് പറയുന്നതാണ്. ഭാഷകാരം പറയും സംസ്കൃതമായ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായ ഗ്രഹണം സാധ്യമാണ്. അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനെ തത്വഗ്രഹണമെന്ന് പറയും. അപ്പോൾ നിർവിഷയമായിരിക്കുന്ന തത്വം സവിഷയമാകുന്നു എന്ന് പറയുന്നത് ദോഷമില്ല. അല്ല, അത് നിർവിഷയമായി തന്നെ ഗ്രഹിക്കുന്നു, എന്നാലും നിരുപാധികമായി തന്നെ ഗ്രഹിക്കുന്നു, അതിന് വിഷയമല്ല എന്ന് ഗ്രഹിക്കുന്നു എന്ന് പറയുന്നിടത്തെല്ലാം തന്നെ ഗ്രഹണമുണ്ട്, ബോധമുണ്ട്. അതിനറിയേണ്ടതായ ഒരു ബോധം ശേഷിക്കുന്നു. ആ ബോധം എന്ന് പറയുന്നതന്നെയാണ് അവിടെ ഉപാധിയാകുന്നത്. പക്ഷെ അത് അതിനപ്പുറം സാധ്യമല്ല. അതുകൊണ്ട് നിരുപാധികമായ രൂപം ഒരിക്കലും വിഷയമാകുന്നുമില്ല. എന്തുകൊണ്ട്? അവിടെ അറിവുണ്ടാകുന്നില്ല. അതാണ് ഭാഷ്യകാരൻ രണ്ട് സ്ഥാനം പറയുന്നത്. ഒന്ന്, നിരുപാധികമായ സ്വരൂപം എന്ന് പറയുന്നത് നമ്മുടെ ഈ ജാഗ്രതത്തിലെ അറിവിലുള്ളതാണ്. പക്ഷെ അത് ജാഗ്രതത്തിലല്ല, സുഷുപ്തിയിലെന്നറിയാൻ പറ്റും. ജാഗ്രതത്തിലറിയാൻ കഴിയും. അവിടെ നിരുപാധിക രൂപമാണ്. അപ്പോൾ അതിനൊരാൾ സമ്യക്കായി അറിയുന്നു. അറിയുമ്പോൾ അയാൾ മനസ്സിലാക്കുന്നു അവിടെ ആ നിരുപാധികമായ രൂപം അതാണ് തൻ്റെ പരമാർത്ഥ രൂപം. അവിടെ ജനന മരണ സുഖ ദുഃഖ രൂപത്തിലുള്ള സംസാരം നിലനിൽക്കുന്നില്ല എന്ന് മനസ്സിലാവും. ദൃഷ്ടാന്ത സുഹൃത്തി ഇവിടെ പറയും, അവിടെ പാപം സ്പർശിക്കുന്നില്ല. പാപമാണല്ലോ ജനന മരണങ്ങൾക്ക് കാരണം. കാരണമില്ല, കാര്യവുമില്ല, അതാണ് പരമാർത്ഥ സ്വരൂപം എന്നറിയും. അപ്പൊ അങ്ങനെ അറിയുന്നത് കൊണ്ട് എന്താ പ്രയോജനം? പറയുന്നു, തന്നിൽ പരമാർത്ഥത്തിൽ ജനന മരണങ്ങൾ സംഭവിക്കുന്നില്ല, സുഖദുഃഖങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അനുഭവം ഉണ്ടല്ലോ ഇതിൻ്റെ എല്ലാം, അത് പരമാർത്ഥമല്ല എന്നറിയും, കൽപ്പിതം ആണെന്നറിയും. കൽപ്പിതമെന്ന് പറയുന്ന ഈ അറിവ്, അത് എന്താണ് പരമാർത്ഥം എന്നറിയുന്നതോടൊപ്പം തന്നെ ഇത് കൽപ്പിതമാണെന്നുള്ള അറിവുണ്ടാവും. പക്ഷെ ഇത് കൽപ്പിതമാണ് എന്നുള്ള അറിവുണ്ടാകുന്നതോടുകൂടി സുഷുപ്തി പോലെ അറിവില്ലാത്ത ഒരവസ്ഥയിൽ താൻ എത്തിച്ചേരുന്നില്ല. ഇതിങ്ങനെ അറിഞ്ഞാൽ മാത്രം പോരാ, സുഷുപ്തി പോലെയുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരും, എന്നാലേ ദുഃഖ നിവൃത്തി ഉണ്ടാകൂ എന്ന് ചിലർ ശഠിക്കുന്നു. അതാണ് ദുഃഖ നിവൃത്തി എന്ന്. പക്ഷെ ഇവിടെ പറയുന്നത് ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് ദുഃഖം പരമാർത്ഥത്തിലുണ്ടെങ്കിലല്ലേ അത് നിവർത്തിക്കേണ്ട കാര്യമുള്ളു. പരമാർത്ഥത്തിലില്ലാത്ത എന്തിനാണ് നിവർത്തിക്കുന്നത്? ഇല്ലാത്തത് നിവർത്തിക്കാൻ, ഇല്ലാത്തത് നിവർത്തിക്കത്തില്ല, നിവർത്തിക്കുക എന്ന് പറയുന്നത് അസംഭവമാണ്, അത് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സംസാരം സുഖദുഃഖങ്ങൾ ഇതിൻ്റെ എല്ലാം പ്രതീതി, സത്യമല്ല എന്ന് ബോധ്യമുള്ള അനുഭവം നിലനിൽക്കും. അപ്പം ഇതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആവശ്യമില്ലെന്നാണ്, ഇതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആവശ്യമില്ല. കാരണം ഇതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരു കൃത്യമായി ശേഷിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇതറിയുന്നവൻ ആ അറിവ് കൊണ്ട് തന്നെ കൃതകൃത്യനായിരിക്കുന്നു. പിന്നെ ഇത് ഇല്ലാതാക്കുന്നതിനുള്ള കൃത്യം എങ്ങനെ ശേഷിക്കും? അങ്ങനെ ഒരു കർത്തവ്യം ശേഷിക്കുന്നില്ല. പറയുന്നു, അതാണ് സത്യം, വാസ്തവത്തിലില്ല ബോധ്യമായിട്ട് വീണ്ടും ഇത് പ്രതീതമാകുന്നുണ്ടോ ചോദ്യോപാധികളെല്ലാം. അപ്പൊ അതിന് സമാധാനമാണ് പറയുന്നത്. എന്താണോ, എന്തായാലും ഇത് സംഭവിച്ചു പോയല്ലോ, അസത്യമാണെങ്കിലും ഇത് സംഭവിച്ചു, ജന്മം സംഭവിച്ചു, അവിടെ ജിജ്ഞാസയുണ്ടായി, ഗുരുവുണ്ടായി, ശാസ്ത്രമുണ്ടായി, ഉപദേശമുണ്ടായി, ശ്രവണ മനനങ്ങൾ സംഭവിച്ചു, കാര്യങ്ങളെല്ലാം സംഭവിച്ചല്ലോ. അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ ഇതിന് മുമ്പോട്ട് തന്നെ പോകട്ടെ, ഏതുവരെ പോകും എന്നുള്ളതാണ്. ചാകുന്നതുവരെ പോയേ പറ്റും. എന്തുകൊണ്ട്? അതിനാണ് അവിടെ പറയുന്നത്, ഇതിങ്ങനെ ഒന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാണ്, അതിനാണ് അതൊരു യുക്തി എന്നാണ്. പൂർവപരങ്ങളെക്കുറിച്ചൊന്നും ആർക്കും ഒരു നിശ്ചയമില്ല, എന്നാലും ഈ അനുഭവത്തിന് ഒരു സമാധാനമായി പറയുന്ന പ്രാരബ്ധം. ആ പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താ? ഈ ശരീര ജന്മത്തിന് കാരണമായിരിക്കുന്ന എന്തോ ഒന്ന് എന്നാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അപ്പം അത് തുടരുന്നിടത്തോളം കാലം ഇത് തുടരും എന്നോ. അത് അങ്ങനെ ഒരു പ്രാരബ്ധത്തെ എന്തിനു സ്വീകരിക്കണം? കാരണം ഇത് അസത്യമാണ് എന്നുള്ള ഒരാളുടെ അനുഭവമാണ്. പരമാർത്ഥം എന്താണ്, പരമാർത്ഥമല്ലാത്തത് എന്താണെന്നുള്ളത് ഒരു വ്യക്തിയുടെ അനുഭവമാണ്. അത് അനുഭവത്തിൽ നിന്നുകൊണ്ടേ എല്ലാത്തിനും സമാനം പറയാൻ പറ്റും. അപ്പം ഈ അനുഭവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു കാരണത്തെ സ്വീകരിക്കേണ്ടി വരും, പ്രാരബ്ധ കർമ്മമാണ്. അപ്പം ഈ അനുഭവം കൊണ്ട് ആ കർമ്മം ക്ഷയിക്കുന്നു. ക്ഷയിച്ചതോടുകൂടി അവിടെ ഈ പ്രതീതി അവസാനിക്കുന്നു. വീണ്ടും പ്രതീതി തുടരുമോ? തുടരാം. എങ്ങനെയാണെങ്കിൽ? ഈ ബോധമില്ലെങ്കിൽ, ബോധമില്ലെങ്കിൽ സംസാരം ആവർത്തിക്കുന്നു. കാരണം ഈ സത്യത്വ ബുദ്ധിയുള്ളപ്പോൾ ഇതൊക്കെ വീണ്ടും തുടരാം. ബോധമുണ്ടെങ്കിലോ പിന്നെ അത് ഹേതുവില്ല. വീണ്ടും ഇത് ആവർത്തിക്കുന്നതിനുള്ള ഹേതുക്കളില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു ഹേതു ഇപ്പം നിലനിർത്തുന്നതിനുള്ള ഹേതു പ്രാരബ്ധ സംസ്കാരമാണ്. ആ സംസ്കാരം എന്ന് പറയുന്നത് അനുഭവം കൊണ്ട് നശിച്ചു എന്നുവെച്ചാൽ മരണത്തോടുകൂടി തീർന്നു. മരണത്തോടുകൂടി ശരീരം നശിക്കുന്നു, ഉപാധികളെല്ലാം നശിക്കുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട സർവ്വവും ഇല്ലാതായിത്തീരുന്നു. അതാണ് മുക്തി, പരമമായ മുക്തി എന്ന് പറയുന്നത്. അതാണ് ഭാഷ്യകാരം പറയുന്നത്, മരണശേഷമാണ് ശരിയായിട്ടുള്ള മുക്തി എന്ന് പറയുന്നത്. അതിനുമ്പോൾ മുക്തി തന്നെയാണ്, മുക്തി നിത്യസിദ്ധമാണ്. എങ്കിലും ഇതിനെക്കുറിച്ച് പരാതി പറയുകയാണെങ്കിൽ മരണശേഷം. അവിടെ പിന്നെ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല, ഗുരുവിൻ്റെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. അത് സുഷുപ്തിയുടെ സ്വരൂപം എങ്ങനെയാണോ അതുപോലെ കേവലമായ സ്വരൂപം പറയുന്നു. അവിടെ സംസാരത്തിൻ്റെ ആത്യന്തികമായ നിവൃത്തി, അതാണ് സുഷുപ്തി. അത് തമ്മിലുള്ള വ്യത്യാസം, സുഷുപ്തിയിൽ സംസാര നിവൃത്തി സംഭവിക്കുന്നു, പക്ഷേ താത്കാലികം. അവിടെയാണെങ്കിലും ആത്യന്തികമായ നിവൃത്തി സംഭവിക്കുന്നു. അവിടെ എന്താണ്, ഇവിടെ ഈ സുഷുപ്തിയിൽ പറഞ്ഞ നിരുപാധികമായ സ്വരൂപം മാത്രം ശേഷിക്കുന്നു. അവിടെ ജ്ഞാനിയില്ല, ജ്ഞാനമില്ല, സാധനങ്ങളില്ല, മുക്തിയില്ല, വിശേഷമൊന്നുമില്ല. ഇതാണ് ഭാഷകാരൻ പറയുന്ന മുക്തിയുടെ സ്വരൂപം. അത് മനസ്സിലാക്കണമെങ്കിൽ സുഷുപ്തിയിൽ നിരുപാധികമാണ് എന്ന് അറിഞ്ഞാലേ ആ പറയുന്ന മുക്തിയെ തിരിച്ചറിയാൻ പറ്റും, എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ ആശങ്കകളും വ്യാപലാദികളും എല്ലാം ഈ മരണം വരെയുള്ളൂ. മരണം കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്, പരമാനന്ദമാണ്. പക്ഷേ ഈ ബോധം വേണം. ഈ ബോധമില്ലാതെ എന്നാൽ പിന്നെ മരിച്ചു കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. കാരണം എന്തുവരും വീണ്ടും ഇത് ആവർത്തിക്കും. വീണ്ടും മരിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ്, അനുഭവത്തിന് മാറ്റം വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് ഇപ്പോൾ ഇതാണ് നിലനിൽക്കുന്നത്, ഇത് മാറുന്നതിനുള്ള ഹേതുക്കളൊന്നും അനുഭവത്തിൽ വരുന്നില്ല. അതുകൊണ്ട് ഇത് തുടരും. അതുകൊണ്ട് പറയുന്നു അനന്തമായി സംസാരം തുടരുന്നു അജ്ഞനെ സംബന്ധിച്ച്. ഇതാണ് അദ്വൈതത്തിൽ ഭാഷകാരം പറയുന്നു. പിന്നെ ഇതറിഞ്ഞു കഴിയുന്നവനും ഈ സത്യബോധം ഉള്ളതുകൊണ്ട് അവൻ സ്വയം തന്നെക്കുറിച്ച് ധരിക്കുന്നു, താൻ നിത്യമുക്തനാണ് എന്ന് പറയുന്നുകൊണ്ട് പറയുന്നു അതും മുക്തിയാണ്. അവന് ബോധ്യം വന്നല്ലോ എന്താണ് മുക്തി. അതുകൊണ്ട് അതിനെ പറയുന്നു അവൻ ജീവിച്ചിരിക്കുക തന്നെ മുക്തനായിരിക്കുന്നു, ജീവൻ മുക്തനായിരിക്കുന്നു എന്ന് ഭാഷകാരം പറയുന്നു. വളരെ ലളിതമായ പ്രക്രിയയാണ്. ആർക്ക് വേണം മുക്തനാകാമെന്നുള്ള കാര്യം. മുക്തി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഇതായിരിക്കും. വേറെയുള്ള മുക്തികളെന്നെല്ലാം പറയുന്നത് മനുഷ്യനെ ചുറ്റിക്കുന്ന ഏർപ്പാടുകളാണ്. ബാക്കിയുള്ള മുക്തികളെല്ലാം പൗരോഹിത്യത്തിൻ്റെ സൃഷ്ടിയാണ്, ഇത് അറിവിൻ്റെ സൃഷ്ടിയാണ്. പുരോഹിതന്മാർ പല മുക്തികളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. സ്വർഗനരകങ്ങളും വൈകുണ്ഠവും കൈലാസുമെല്ലാം എല്ലാം ശുദ്ധ തട്ടിപ്പാണ്. തട്ടിപ്പിൻ്റെ ആശാനാണ് പുരോഹിതനെന്ന് പറയുന്നതാണ്. ഭാഷകാരൻ അതിനെയൊക്കെ നിഷേധിക്കുന്നു, മുക്തിയേയല്ല. ശരിക്കുള്ള മുക്തി ഇതാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് അറിവിൻ്റെ മുക്തി വേറെ, പുരോഹിതൻ്റെ മുക്തി വേറെ, രണ്ടും രണ്ടാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ആൾക്കാർ പറയും ഞങ്ങൾക്ക് പുരോഹിതൻ്റെ മുക്തി മതി എന്ന് പറയുന്നു. ആയിക്കോട്ടെ, ആ മുക്തി മതി, സ്വർഗത്ത് പോയാൽ മതി. എന്നാലതായിക്കോട്ടെ, ഇത് മുക്തി ആർക്കും ആരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന സാധനമല്ല. അത് യോഗത്തിന്റെ ദ്വിതികൾ തന്നെ അവർ യോഗത്തിന്റെ സ്വാധീനം, യോഗശാസ്ത്രം, പതഞ്ജലിയുടെ യോഗശാസ്ത്രം, രാജയോഗം, പ്രമാണ വിപര്യ വികല്പ നിദ്രാസ്മൃതയഹ എന്ന് പഞ്ചവൃത്തികളെ കുറിച്ച് പതഞ്ജലി പറഞ്ഞു. വൃത്തേഹ പഞ്ചതയഹ ക്ലിഷ്ട ക്ലിഷ്ടാഹ പ്രമാണ വിപര്യ വികല്പ നിദ്രാസ്മൃതയഹ. എന്നിട്ട് പതഞ്ജലി പറഞ്ഞു എന്താണ്? വൃത്തിയെ നിരോധിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ വൃത്തിയെ നിരോധിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഒരു വൃത്തി കൂടി ഉണ്ട്, ഏതാണ്? നിദ്രാവൃത്തി. അപ്പൊ ആ നിദ്രാവൃത്തിയും നിരോധിക്കണം. അങ്ങനെയാണ് ഇവിടെ നിന്ന് വഴിതെറ്റി അവിടെ പോയത്. അപ്പൊ നിദ്രാവൃത്തിയെ നിരോധിക്കണമെങ്കിൽ എന്ത് വേണം? ചിത്തവൃത്തി നിരോധം, അതായത് സമാധി. സമാധിയിലേത് സാധ്യമാകും? അത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാടൊക്കെ വർണ്ണിക്കാനുണ്ട്. സമ്പ്രജ്ഞാതം, അസംപ്രജ്ഞാതം, പിന്നെ അത് അദ്വൈതി ചേർത്തപ്പം സവികല്പം, നിർവികല്പം, ഇങ്ങനെ നിർവികല്പം, അങ്ങനെ ശബ്ദാനുവിദ്ധം, ശബ്ദാനുവിദ്ധം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ശബ്ദജാലങ്ങൾ. വെറും ശബ്ദാഡംബരം മാത്രമാണ്, ഒരു കാര്യമില്ലാത്ത. അപ്പോൾ ഈ ശബ്ദാഡംബരങ്ങളിലേക്ക് അങ്ങ് കുടുങ്ങിപ്പോയി ആൾക്കാർ. അതിൻ്റെ പിറകെ പോയി, അതിൻ്റെ പിറകെ പോകുന്നവരെല്ലാം പിന്നീട് ഈ എഴുതി വെച്ചിരിക്കുന്ന വായിച്ച് സൂചിക്കുന്ന അല്ലാതെ ആരും സമാധിയിലൊന്നും എത്തുന്നില്ല. ആരെങ്കിലും ഒരാളെ കാണിച്ചു തരാം. ഈ സമാധികളെ കുറിച്ച് വർണ്ണിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇല്ല. കാരണം അങ്ങനെ സമാധിയിലെത്തിയ പിന്നെ അവർക്ക് വർണ്ണിക്കാൻ പറ്റില്ല. അത് തന്നെ എൻ്റെ അടയാളം. അത് പറ്റത്തില്ല. പിന്നെ ലോക്കൽ സമാധിയൊക്കെ ഒരുപാടുണ്ട്, അതല്ല ഞാൻ ചോദിക്കുന്നത്. ഒറിജിനൽ സമാധി, ഈ പറയുന്ന ഗ്രന്ഥങ്ങളിൽ പറയുന്ന സമാധി, മഹന്തന്മാരും മണ്ഡലേശ്വരന്മാരും ഒക്കെ പറയുന്ന സമാധി, ഇല്ല. ഇവരാരും പറയുന്ന സമാധി ഇവർക്ക് ആർക്കും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ അവർ ഇതിനെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ അവരുടെ ജോലി എന്ന് പറയുന്നത് ഗ്രഹഭരണം അല്ല ആശ്രമഭരണം, ഇതാണ് അവരുടെ ജോലി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ സമാധി, പിന്നെ ഉറങ്ങും. ഉറങ്ങണ്ടേ? ഉറങ്ങില്ലെങ്കിൽ മനുഷ്യന് ഭ്രാന്ത് പിടിക്കത്തില്ലേ? ഇതെല്ലാം പറഞ്ഞ് രാവിലെ ഇതെല്ലാം പറഞ്ഞ് വീട്ടുകാര്യങ്ങളും നോക്കിയിട്ട് ഉറക്കവും കൂടെ കിട്ടിയില്ലെങ്കിൽ തകരാറിലാവും. അപ്പം എന്തായാലും നോക്കി ഉപയോഗിക്കാൻ, രാത്രി അവർക്ക് ഉറക്കം തന്നെയാണ് പണി, പകൽ ഇതൊക്കെയാണ് പണി, പിന്നെ എവിടെയാണ് സമാധി? അതുകൊണ്ട് അത് ഇതിൽ നിന്ന് ഒന്നാണ്. പതഞ്ജലി മഹർഷിയുടെ രാജയോഗത്തിൽ നിന്ന് വന്ന ഒരു പരിപാടിയാണ്. നിദ്രയെ നിരോധിക്കാൻ പറഞ്ഞു. ഇത് പിന്നെ ചിലർ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു അവിയലുണ്ടാക്കി എന്നാണ്. അപ്പോൾ അവിയൽ വിളമ്പി കൊടുത്തപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി. അവിയൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ പറയുന്ന ശങ്കരാചാര്യരുടെ ജ്ഞാനവും പതഞ്ജലിയുടെ യോഗവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അവിയലുണ്ടാക്കി വിളമ്പി കഴിയുമ്പോൾ ആൾക്കാർക്ക് മിഷ്ടാന്നം വളരെ ഇഷ്ടപ്പെട്ട് അതിന് പ്രചാരവും കിട്ടി. അല്ലാതെ അതിനൊരു കാര്യമില്ല. കാര്യമില്ലെന്നല്ല, ഒരു കഴമ്പുമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും ആശ്വാസം വരും. അതാണ് എൻ്റെ ഒരു ഗുണം. തലവേദന കുറയും. അപ്പം അത് കാരണം ഇതാണ്. പിന്നെ ഈ പിന്നീട് പല ഗ്രന്ഥങ്ങളിലും അങ്ങനെയാണ്. ഈ അദ്വൈതത്തിൻ്റെ അങ്ങേയറ്റം പറയും, ഭാഷകാരൻ പറഞ്ഞെല്ലാം പറയും, ജ്ഞാനത്തിൻ്റെ പരമാവധിയെക്കുറിച്ച് പറയും, അതിൻ്റെ കൂട്ടത്തിൽ ഈ സമാധിയുടെ അങ്ങേയറ്റവും പറയും. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കും. രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ഹരം പിടിക്കും. ലിംഗുലാഭ സിന്താഭാവെന്ന് വിളിക്കും പോലെയാണ്. കേൾവിക്കാരന് ആവേശം കൊള്ളിക്കും. അതിൽ കഴിഞ്ഞൊന്നും നടക്കത്തില്ല. വെറും മുദ്രാവാക്യം വിളികൾക്ക് അപ്പുറം കാര്യമൊക്കെ പഴയ പോലെ തന്നെ, അവൻ്റെ അവസ്ഥയിൽ മാറ്റമൊന്നും വരത്തില്ല. മുദ്രാവാക്യം വിളിച്ച് പിറകെ നടക്കും എന്നുള്ളതേ ഉള്ളൂ. അതുപോലെയാണ് ഇവിടെ. അതീ കുഞ്ഞൊരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആ മാറ്റം വന്ന ഇതുകൊണ്ടാണ് പതഞ്ജലിയുടെ അല്ല പ്രതീതി ഇല്ലാതാകുന്നത് എല്ലാവർക്കും അംഗീകരിക്കാം. ഒരാൾ സമാധി പരിശീലിച്ചു കഴിഞ്ഞാൽ പ്രതീതി ഇല്ലാതാകും. അനന്താ കുഴപ്പം? സമാധി പരിശീലിച്ചു കഴിഞ്ഞാൽ പ്രതീതി ഇല്ലാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. സമാധിയിൽ അഭിപ്രായ വ്യത്യാസമല്ല. സമാധി എന്ന് പറയുന്ന ഒരാൾ മനസ്സിന് ഏകാഗ്രത വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, മനസ്സിന് ഏകാഗ്രത വരുമ്പം ബാഹ്യബോധം ഇല്ല. അത് സർവസമ്മതമായ കാര്യമാണ്. സമാധിയിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് സംഭവിക്കാം. അതല്ല ഇവിടുത്തെ വിഷയം. പറയുന്ന കാര്യം അതല്ല. ഇവിടെ പറയുന്ന ജ്ഞാനവും സമാധിയും തന്നെയുള്ള ബന്ധമാണ്. പതഞ്ജലി മഹർഷി പറഞ്ഞ സമാധി അസംബന്ധമെന്നല്ല പറയുന്നു. അത് ഒരാൾക്ക് പരിശീലിക്കാൻ, സമാധിയിൽ എത്തിച്ചേരാം. പിന്നെ അതിനെ ഭാഷകാരണങ്ങളെ നിഷേധിക്കാൻ പറ്റും? നിഷേധിക്കുന്നില്ല. ഉപാസന, ആ ഉപാസനകളുടെയൊക്കെ ഫലമായി സമാധി, അതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഇവിടെ പറഞ്ഞിരുന്ന തത്വജ്ഞാനവും സമാധിയും തമ്മിലുള്ള ബന്ധമാണ്. അതായത് യോഗിയുടെ അസംപ്രജ്ഞാത സമാധി അദ്വൈതിയുടെ നിർവികൽപ്പ സമാധിയായി മാറിയത് എങ്ങനെയെന്നുള്ളതാണ്. അങ്ങനെ ഒരു നിർവികൽപ്പ സമാധിയെക്കുറിച്ച് ഭാഷകാരൻ പറയുന്നില്ല. നിർവികൽപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സമാധിയെക്കുറിച്ചും പറയുന്നുണ്ട്, രണ്ടും പറയുന്നുണ്ട്. പക്ഷെ നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഇവിടെ ഇല്ല. പക്ഷെ അത് വന്നു, അവിടെയാണ് തകരാറ്. അത് വ്യക്തമായി മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഞാൻ സമാധിയെ അധിക്ഷേപിച്ചെന്നൊന്നും പറയരുത്. ഇത് ഈ അർദ്ധജരതീയ ന്യായം എന്ന് ഭാഷകാരം പറയുന്ന അത് വന്നു കഴിഞ്ഞു. അതാണ് അത് ഭാഷകാരം പറയുന്നല്ലോ. ഒരു മുട്ട പകുതി അടവെച്ചു, പകുതി റോസ്റ്റ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ, ലാംബ്ലേറ്റ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ, അത് നടക്കില്ലെന്നുള്ളതാണ്. പകുതി വെച്ചൊരു അടവെച്ചൊരു കോഴിക്കുഞ്ഞും പകുതി കൊണ്ട് ഒരു ആംബ്ലേറ്റും ഉണ്ടാക്കി എന്ന് പറയുന്നത് ശരിയാവില്ല എന്ന് ഭാഷകാരൻ തന്നെ പറയുന്നുണ്ട്. ഓംലെറ്റ് എന്താ മലയാളത്തിൽ അങ്ങനെയൊക്കെ പറയും. ആ എന്തായാലും അതുകൊണ്ടുണ്ടാക്കുന്ന സാധനം എനിക്ക് അതുകൊണ്ട് വലിയ പരിചയമില്ല, കേട്ടിട്ടുള്ളതേ ഉള്ളൂ. ഓംലെറ്റ് എന്ന് പറയും, ആംബ്ലേറ്റ് എന്ന് പറയും മലയാളത്തിൽ. എന്തായാലും അന്ന് അങ്ങനെയുള്ള ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. അതുകൊണ്ട് ആ വ്യത്യാസമാണ് പറയുന്നത്. അല്ല സമാധിയൊന്നുമില്ലെന്നോ എന്നും പറയുന്നില്ല. ഉപാസനാരീതിയാണ് അവർക്ക് സമാധി ഉണ്ടാവും. ഇവിടുത്തെ തത്വജ്ഞാനത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതാണ്. പറയുന്നു ബ്രഹ്മസമ്പത്തി എന്ന് പറയുന്നതിന് സുഷുതി മാത്രം ഗ്രഹിച്ചാൽ പോലെ, എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത്. ന സമ്പത്തിൽ ന നാസ്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉണ്ട് എന്നാണ്. ജാഗ്രതത്തിലും സമ്പത്തിയുണ്ട്, സ്വപ്നത്തിലും ഉണ്ട്, സുഷുതിയിലും ഉണ്ട്. എന്തുകൊണ്ട്? സ്വരൂപസ്യ അനപായിത്വ, സ്വരൂപത്തിൽ നിന്നും നാശം സംഭവിക്കുന്നുണ്ടല്ലോ. സ്വരൂപത്തിൽ നിന്ന് ആർക്കും മാറാൻ പറ്റില്ല. തന്നിൽ നിന്ന് തനിക്ക് മാറാൻ പറ്റില്ല. ഞാൻ ഇരിക്കുന്ന ഈ കസേരയിൽ നിന്ന് എനിക്ക് മാറാം, ഈ കെട്ടിടത്തിൽ നിന്ന് എനിക്ക് മാറാം, പക്ഷെ എന്നിൽ നിന്ന് എനിക്ക് മാറാൻ കഴിയത്തില്ല. എന്നിൽ നിന്നെന്ന് പറയുമ്പോൾ എൻ്റെ സ്വരൂപം എന്തോ അതിൽ നിന്ന് മാറാൻ കഴിയത്തില്ല. അപ്പോൾ സ്വപ്നത്തിലായാലും ജാഗ്രതത്തിലായാലും സുഷുതിയിലായാലും ഞാൻ സ്ഥിതി ചെയ്യുന്ന എന്നെ തന്നെ, അവിടെ നിന്ന് മാറാൻ കഴിയത്തില്ല. പക്ഷെ എന്നാലും ഉപാധിരഹിതമായ ആ സ്വരൂപസ്ഥിതി ദൃഷ്ടാന്തം സുഷുതി മാത്രം, വേറെ ഒന്നും നമ്മുടെ അനുഭവത്തിലില്ല. അതിന്റെ വിശേഷം അടുത്ത് പറയുന്നത്, സ്വപ്ന ജാഗ്രതയോസ്തു ഉപാധി സമ്പർക്കവശ പരരൂപാപത്തി ഇവ അപേക്ഷ തദ്വശമാ സുഷുപ്തി സ്വരൂപാപത്തിൽ പക്ഷി. സ്വപ്ന ജാഗ്രതകളിൽ ഈ ഉപാധി സമ്പർക്കങ്ങളെ കൊണ്ട് പരരൂപാപത്തി പോലെ ശരിക്കും പരരൂപാപത്തി ഒന്നും സംഭവിക്കുന്നില്ല. സ്വരൂപത്തിൽ നിന്നും വ്യതിചലിച്ചത് പോലെ ഒരനുഭവം അങ്ങനെ സംഭവിക്കുന്നില്ല. അതിനപേക്ഷിച്ചാണ് പറയുന്നത് സുഷുപ്തിയിൽ സ്വരൂപാപത്തി. അവിടെ അപേക്ഷ എന്ന് പറയുന്നത് എന്തിനപേക്ഷിച്ച്? പരരൂപാപത്തി അപേക്ഷ എന്നാണ്. ആ പരരൂപാപത്തി എന്ന് പറയുന്ന വാസ്തവമല്ല, അതുകൊണ്ട് അവിടെ എന്ത് ചേർത്തു? ഇവ പരരൂപാപത്തി പോലെയുള്ള ഒരവസ്ഥയെ അപേക്ഷിച്ചിട്ട് എന്നർത്ഥം. പിന്നെന്താ സുഹൃത്തിൽ പ്രത്യേകത? തദ്വശമാ എന്നുവെച്ചാൽ അവിടെ ഉപാധി ഉപശമിക്കുന്നു, പരരൂപാപത്തി ഉപശമിക്കുന്നു, അതൊഴികെ സർവവും ഉപശമിക്കുന്നു. തദ്വശമാത് സുഷുപ്തേ സ്വരൂപാപത്തി. ഉപാധിയുടെ ഉപശമമാണ് സുഷുപ്തിയിലെ സ്വരൂപാപത്തി എന്ന് പറയുന്നത്. അതാണ് അതിന്റെ വിശേഷത എന്ന് പറയുന്നത്. സുഹൃത്തെ സ്വരൂപാപത്തിൽ പക്ഷത്തെ എന്ന് അവിടെ ഉപശമിച്ചു, സംസാരം ഉപശമിച്ചു, സംസാരത്തിന്റെ ഉപരമണം, സംസാരത്തിന്റെ ഉപശമനം എന്നെല്ലാം പറഞ്ഞാൽ ഭക്ഷ്യകാരം പറയും. അവിടെ പിന്നെ സംസാരം ശേഷിക്കുന്നു എന്നർത്ഥം പറയാൻ പറ്റില്ല. ഉപശമിച്ചു അല്ലെങ്കിൽ ഉപരമിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതായി എന്നുള്ളതാണ്, നിവൃത്തി എന്നുള്ള അർത്ഥത്തിലാണ്. അത് സ്വരൂപത്തിൽ നിവൃത്തമാകുന്നു എന്നാണ്. ശരി, ഒരാൾക്ക് നിവൃത്തമായി, വേറൊരാൾക്കുണ്ടല്ലോ, അതെല്ലാം ഉള്ളവരുടെ പ്രശ്നങ്ങളാണ്. ഇല്ലാത്തവരെ സംബന്ധിച്ചത് നിവൃത്തമായി എന്നാണ്. അതുപോലെ ഇവിടെ സുഷുപ്തനെ സംബന്ധിച്ചിടത്തോളം നിവൃത്തമായി, താത്കാലികമാണെന്നേ ഉള്ളൂ. ഉപാധികളെല്ലാം നിവൃത്തമായി, അതാണ് ഇവിടുത്തെ ഉപശമനം. അത് നിവൃത്തമായി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രൂപത്തിൽ അവിടെ ഇരിക്കുമോ? അതിന് വിശദീകരിക്കുന്നത് ബൃഹദാരണ്യത്തിൽ നാലാം ഖണ്ഡത്തിൽ, അവിടെയാണ് ഏറ്റവും കൂടുതൽ വിശദമായി ചർച്ച ചെയ്യുന്നത്. ആരുടെ സംഭാഷണമാണ്? അതെ, കേട്ടില്ല. ആ, അത് തന്നെ. പ്രത്യേകം എപ്പോഴും മനനം ചെയ്യേണ്ട ഒരു ഭാഗമാണ് നാലാം ഖണ്ഡത്തിലെ ജനക യാജ്ഞവൽക്കിയ സംവാദം. അവിടെ ഉപനിഷത്ത് നോക്കിയിട്ട് കാര്യമില്ല. ഉപനിഷത്തിൻ്റെ ഏതെങ്കിലും കമൻട്രികൾ വായിച്ചിട്ടും കാര്യമില്ല, ഭാഷ്യം തന്നെ നോക്കണം. ഭാഷ്യം തന്നെ കമൻട്രിയൊന്നും ആവശ്യമില്ല, നേരിട്ട് ഭാഷ്യം തന്നെ വായിച്ചു നോക്കുക. അവിടെ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് ദ്വിതീയം നാസ്തി, രണ്ടാമതൊന്നുമില്ല. അവിടെ വ്യക്തമായി പറയുന്നു. അപ്പൊ ഏതെങ്കിലും തരത്തിൽ അതിരിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ അങ്ങനെ വ്യാഖ്യാനിക്കാം, ഉപശമിച്ചു എന്ന് പറഞ്ഞാൽ അത് വിലയിച്ച് കാരണരൂപത്തിലിരുന്നു, അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഒരു പ്രക്രിയ തന്നെയാണ് അദ്വൈതത്തിൽ. അങ്ങനെ പറയുന്നു. അങ്ങനെ വിലയിച്ച് കാരണരൂപത്തിലിരിക്കുന്നതാണ് അവിദ്യാശക്തി. ആ ശക്തിയിൽ നിന്നാണ് വീണ്ടും ജാഗ്രത് സ്വപ്നങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിനെ കാരണശരീരം എന്ന് പറയുന്നത്. ജാഗ്രതയിലിരിക്കുന്ന ഈ സ്ഥൂല ശരീരം ഈ സ്ഥൂല ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന സൂക്ഷ്മശരീരം സുഷുപ്തിയിലിരിക്കുന്ന അവിദ്യാശക്തി അത് കാരണശരീരം അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. സാധാരണ പ്രകരണ ഗ്രന്ഥങ്ങളിലെല്ലാം അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ അവിടെ ഭാഷ്യകാരൻ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം പറയുന്നത് ദ്വിതീയം നാസ്തി എന്നാണ്. അവിടെ ഈ പറയുന്ന അവിടെ പ്രത്യേകമായി പറയുന്ന വിജ്ഞാനഘനമായിരിക്കുന്ന സ്വയം പ്രകാശമായിരിക്കുന്ന ആത്മാവിൽ നിന്ന് അന്യമായി രണ്ടാമതൊന്ന് ഇല്ല എന്ന് മനസ്സിലാക്കുന്നതാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് കുറച്ചുകൂടി എളുപ്പം. ഭാഷ്യകാരന്റെ പ്രത്യേകത. പിന്നെന്താ അവിടെ സംഭവിക്കുന്നത്? അഗ്രഹണം, അത് മാത്രമേ ഉള്ളൂ. ചോദനയും ഗ്രഹിക്കുന്നില്ല. ആഗ്രഹണത്തിനൊരു കാരണം ആയിട്ട് മറ്റൊന്നിനെ സ്വീകരിക്കുക. എന്താണോ സാധന പറയുന്നതോ അവിദ്യ കൊണ്ടാണ് ഒന്നിനെയും ഗ്രഹിക്കാതിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ സങ്കല്പം പോകുന്നതാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ഞാൻ എന്നെ ഒരു കട്ടിയുള്ള പുതപ്പ് കൊണ്ടങ്ങ് മൂടുക, ആഗ്രഹണം സംഭവിക്കത്തില്ല, എനിക്ക് നിങ്ങളെ ആരെങ്കിലും കാണാൻ പറ്റുമോ? അപ്പോൾ ആഗ്രഹണത്തിന് അതും ഒരു കാരണമാകാം. എന്തെങ്കിലും കൊണ്ട് നല്ലൊരു കവറിങ് ചെയ്താൽ മതി, ഒരാവരണം ചെയ്താൽ മതി. എന്നുവെച്ചാൽ അവിടെ ഒരാവരണമുണ്ട്, അതുകൊണ്ട് മറച്ചു വച്ചിരിക്കുകയാണ്. ഒന്നിനെയും കാണാൻ അനുവദിക്കുന്നില്ല ബ്രഹ്മത്തിന്. ആവരണമാണെന്ത്? അവിദ്യാശക്തി എന്നാണ് പറയണമെങ്കിലോ. അഗ്രഹണം അവിദ്യാകൃതം ഇതി ചേത്ത് ചോദിക്കുമ്പോൾ ഭാഷകാരം പറയുന്ന സ്വാഭാവികത്വം, അതവിടെ അവിദ്യാകൃതമായ ആഗ്രഹണമല്ല. പിന്നെന്താണ്? ഏകമായിരിക്കുന്ന ആ ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണത്. സ്വഭാവം എന്ന് വെച്ചാൽ അവിടെ വൃത്തികളില്ല, ഉപാധികളില്ല. അതുകൊണ്ടത് എങ്ങനെയിരിക്കും? ഒന്നിനെയും ഗ്രഹിക്കാതിരിക്കും. ഗ്രഹണമില്ലാതിരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവമാണ്, അല്ലാതെ അവിദ്യാകൃതം അല്ല എന്ന് ഭാഷകാരൻ വ്യക്തമായി പറയുന്നുണ്ട്. അത് പറയുന്നത് തൈത്തിരീയത്തിലാണ്. ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളിൽ ഭാഷകാരൻ വളരെ സൂക്ഷ്മമായി പറയുന്ന പ്രക്രിയ, അത് മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് കുറച്ചുകൂടെ എളുപ്പമാണ്. മറ്റ് പ്രചാരത്തിലിരിക്കുന്ന പ്രക്രിയ അതിനെയും പ്രമാണീകരിക്കുന്ന ഭാഷ്യവാക്യങ്ങളുണ്ട്, ഇല്ലാതില്ല. പക്ഷെ അതത്ര മനസ്സിലാക്കുന്നതിന് എളുപ്പമുള്ള കാര്യമില്ല. ഇത് മനസ്സിലാക്കുന്നു. അതിലൂടെ പോകുമ്പോൾ പിന്നെ എവിടെ എത്തിച്ചേരും? സമാധിയിലെത്തിച്ചേരും. അപ്പോൾ ഓരോരുത്തരും ഏതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത്, അങ്ങനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് സുഷുതിയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഭാഷ്യത്തിൽ ഇതിനെ അങ്ങനെ പ്രത്യേകിച്ച് ഊന്നൽ കൊടുത്ത് പറഞ്ഞൊന്നുമില്ല, എല്ലാം പറയുന്ന പോലെ പറയുന്നുള്ളൂ അല്ലെ. ഭാഷ്യകാരൻ ഭാഷ്യത്തിൽ ഇതിനെ എല്ലാം പറയുന്ന പോലെ പറയുന്നുള്ളൂ, പ്രത്യേകിച്ച് ഊന്നൽ കൊടുത്ത് പറയുന്നൊന്നുമില്ല അല്ലെ. ഊന്നൽ കൊടുക്കുക എന്ന് പറഞ്ഞു മറ്റേ പ്രക്രിയയും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ അത്രയൊക്കെ തന്നെ ഇതിനും കൊടുത്തിട്ടുള്ളൂ. അത് ഭാഷ്യകാരൻ പ്രത്യേകിച്ച് അത് ഭാഷ്യകാരൻ ഇവിടെയും പറയും, കുറച്ചും പറയും. ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം തത്വത്തെ വിശദീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്താണോ തത്വം ഇവിടെയും പറയും. നാഡികൾ മറ്റത് മറിച്ചത് ഇതൊക്കെ കണ്ട് അധികം പിടിക്കുന്നവരുണ്ട്. കാരണം ഈ നാഡികളിലൂടെ കുണ്ടലിനിയിലൊക്കെ എത്താൻ. പക്ഷേ അവരും പറയും നാഡികൾ അതിനെന്നും കുറിച്ച് പറയേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണോ തത്വത്തെ കുറിച്ച് മാത്രം പറയും. അപ്പൊ തത്വദൃഷ്ടിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഉപാസനയോ അതുപോലെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പം കുറച്ച് ആ കാര്യങ്ങളെക്കുറിച്ചും പറയും. ചാതുർവർണ്ണിയും പോലെയുള്ള വിഷയങ്ങൾ വരുമ്പം ആ വിഷയങ്ങളും പറയും എന്നുള്ളതല്ലാതെ തത്വത്തെ വിശദീകരിക്കുന്നിടത്ത് പ്രക്രിയാഭേദങ്ങളൊന്നും പറയുന്നില്ല. തത്വത്തെ മാത്രം അതിൽ പറയുന്നു. പിന്നെ അത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇന്ന രീതി പറഞ്ഞിരിക്കുന്നു എന്നല്ല, പിന്നീട് അതിനെ വ്യാഖ്യാനിക്കുന്നവർ വിഭജിക്കുന്നതാണ്. അങ്ങനെ ഒരു വിഭജനം ഭാഷകാരൻ സ്വയം ചെയ്യുന്നുണ്ട്. ഇനി എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ മുമ്പുള്ളവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അത് തൻ്റേതായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതേ ഉള്ളൂ അങ്ങനെ പറയത്തില്ല. തത്വത്തെ മനസ്സിലാക്കുന്നതിനുള്ള ചില സ്ഥലത്ത് അത് കുറച്ച് ക്ലിഷ്ടമായി പറയേണ്ടി വരും. കാരണം ഇത് ശ്രുതിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇപ്പോൾ ശ്രുതിയിൽ നാടികളെ കുറിച്ച് പറഞ്ഞു, പുരീതത്തിനെ കുറിച്ച് പറഞ്ഞു, വെറുതെ ആകാശത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചല്ലേ വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷെ വ്യാഖ്യാനിക്കുന്നത് താൻ ഗ്രഹിച്ച തത്വമാണ്. അപ്പോൾ ആ തത്വത്തെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ശ്രുതിയെ എങ്ങനെ വളച്ചൊടിക്കുന്നതിനും ഭാഷകാരന് യാതൊരു മടിയില്ല. താൻ പറഞ്ഞ തത്വത്തെ പ്രമാണീകരിക്കാൻ ശ്രുതിയെ കൂട്ടുപിടിച്ചേ മതിയാവും, അല്ലെങ്കിൽ വിദ്വാൻമാരത് അംഗീകരിക്കത്തില്ല. അത് ഞാൻ പറയും, അതുകൊണ്ട് ശരിയെന്ന് നിങ്ങൾ സ്വീകരിക്കണമെന്ന് ആരും സ്വീകരിക്കത്തില്ല. പിന്നെ അന്ന് എല്ലാവരുടെയും പരവുമായ ആശ്രയം എന്ന് പറയുന്നത് ശ്രുതിയാണ്. ശ്രുതിക്കനുസരിച്ച് ഇന്നിപ്പോൾ മനുഷ്യരുടെ വ്യവഹാരത്തിന് ഇടയ്ക്ക് എന്തെങ്കിലും തർക്ക വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ തീർപ്പ് കൽപ്പിക്കുന്നത് ഇന്നത്തെ ശ്രുതി എന്താണോ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന അതനുസരിച്ചിട്ടാണ്, അതാണ് ഇന്നത്തെ ശ്രുതി. അതിനെ തിരിച്ചും മറിച്ചും വ്യാഖ്യാനിച്ച് ഇട്ടാണല്ലോ അവസാനം ആ കാര്യങ്ങൾ പരിഹരിക്കുന്നത്. അതുപോലെ എല്ലാ കാലത്തും എന്തെങ്കിലും ഒരു ശ്രുതി കാണും, പിന്നെ അത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, അതിന് പിന്നെ ഭേദഗതികൾ മറിച്ച് തിരിച്ച് വാദങ്ങൾ വിധികൾ. ഇതുപോലെ ഒരു തീരുമാനമാണ് പണ്ട് ഇന്നത്തെ ഇതിൻ്റെ സ്ഥാനത്ത് സ്വീകരിച്ചിരുന്ന ഒന്നാണ് തത്വചിന്തയ്ക്ക് വേണ്ടി ശ്രുതി. അപ്പോൾ അതിനെ ഏറ്റവും പരമമായി ഭദ്രമായി പവിത്രമായി ഒക്കെ കണക്കാക്കുന്നതും ഇന്ന് വന്നും ഒരുപോലെ തന്നെയാണ്. അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കാത്ത ഒരാൾക്ക് രാജ്യത്ത് ജീവിക്കാവില്ല. അയാൾ രാജ്യദ്രോഹി എന്ന് പറഞ്ഞ് അയാളെ പിടിച്ച് ജയിലിലിടും. അതുപോലെ തന്നെയാണ് പണ്ട് ശ്രുതി. അതുകൊണ്ട് തൻ്റെ ആശയം പറയുന്നത് ഇവിടെ അങ്ങനെയല്ലേ, വാദിയെ പ്രതിയാക്കുന്നതും പ്രതിയെ വാദിയാക്കുന്ന അവരവരുടെ ആശയങ്ങളാണ്. പക്ഷെ അതിന് കൂട്ടുപിടിക്കുന്ന എന്താ നിയമത്തെ, അതുപോലെ കണ്ടുപിടിയും ചെയ്യുന്നു. തൻ്റെ ആശയമാണ്, ആശയത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ശ്രുതി എന്ന് പറയുന്ന നിയമത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. രണ്ടും രണ്ട് കാര്യം, ഒന്ന് ആത്യന്തികമായ തത്വത്തിന് വേണ്ടി, മറ്റൊന്ന് വ്യവഹാരത്തിന് വേണ്ടി. ഇതേ ഉള്ളൂ. അന്നും കർമ്മകാണ്ഡികളും ഇതേ ശ്രുതി ആശ്രയിച്ച് തന്നെയാണ് അവരുടെ വ്യവഹാരങ്ങൾ എന്നതായിരിക്കണമെന്ന് നിശ്ചയിച്ചത്. രണ്ടുമുണ്ട്, തത്വജ്ഞാനവും വ്യവഹാരവും രണ്ടും. അതിനകത്ത് ഇന്നത്തെ ശ്രുതിയിൽ വ്യവഹാരം മാത്രമേ ഉള്ളൂ, തത്വജ്ഞാനം ഇല്ല. അതിലൂടെ അദ്വൈതമോ അദ്വൈതമോ ഒന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. പക്ഷെ വ്യവഹാരത്തിൽ തീരുമാനങ്ങളുണ്ടാകും. ഇത് തന്നെയാണ് എല്ലാ കാലവും സംഭവിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് മനുഷ്യന്റെ ബുദ്ധി സഞ്ചരിക്കുന്നതൊക്കെ എല്ലാ കാലവും ഒരേ വഴിക്കൊക്കെ തന്നെ സഞ്ചരിക്കുന്നു. അതുകൊണ്ടിവിടെ ഭാഷകാരം പറയുന്നത് നാടി അത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കാവുന്ന ഒരു പ്രശ്നമേ അല്ല. അതൊന്നുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടിപ്പോൾ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ തത്വചിന്തയുടെ പ്രകടനത്തിൽ അതിൻ്റെ ആവശ്യമുണ്ട്, അതിൻ്റെ പ്രകടനമുണ്ട്. ആയുർവേദത്തിൽ വരുമ്പോൾ അത് ചിന്തിക്കുക. അന്നത്തെ ശാസ്ത്രം അവിടെ അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ രോഗനിവൃത്തിക്കും ഒക്കെ അത് ഉപകരിക്കും. അത് വേറൊരു വിഷയമാണ്. ആ ഭാഷകാരൻ രണ്ടിനെയും രണ്ടായി തന്നെ കാണുന്നു. പിന്നെ അത്തരം ഭൗതികമായ കാര്യങ്ങളെ ഉപാസനയുമായി ചിലടത്ത് ബന്ധപ്പെടുത്തും, ചിലടത്ത് അവനെ കേവലം പരാമർശിച്ചു പോകും. പക്ഷെ മുഖ്യമായി ഈ ഇവിടെ ഭക്ഷ്യകാരനെ സംബന്ധിച്ച് പാരമാർത്ഥിക ചിന്ത തന്നെയാണ് വരും. അതുകൊണ്ട് ആ നാഡി പോലെയുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചത് നന്നായില്ലെങ്കിൽ അതും ഇന്ന് നമുക്ക് വലിയ ഉപദ്രവമായി മാറിയത്. അതിനെയും വ്യാഖ്യാനിക്കാൻ പോയിരുന്നെങ്കിൽ ജാതുർവർണ്ണയും പോലെ തന്നെ അതും വേറെ വലിയ മെനക്കേടായി മാറിയേ. എന്തായാലും ഭാഷകാർ അതി തൊട്ടില്ല, പറയുന്നു അതിലെനിക്ക് താല്പര്യമില്ല. ഇല്ലെങ്കിൽ ഇന്നത്തെ ഇലക്ട്രോൺ പ്രോട്ടോൺ ആൾക്കാരെല്ലാം കൂടെ അതി കിടന്ന് കുഴഞ്ഞു മറിഞ്ഞാകെ വെള്ളം കുടിച്ചു പോയത്. ഭാഗ്യവശാൽ ഭാഷകാരൻ അതി തൊട്ടില്ല, പറയുകയും ചെയ്തു. എനിക്കിതുമായിട്ടൊരു ഇടപാടും ഇല്ല. അതുകൊണ്ട് അതെല്ലാം ഭാഷകാരൻ്റെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് സ്വന്തം അറിവിനനുസരിച്ച് ഇത് വ്യാഖ്യാനിച്ച് തീരുമാനിക്കുന്നതാണ്. അതിലതുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ല. ഭാഷകാരൻ്റെ ആശയമാണ്. അതിന് പൂർവികന്മാരായ ആചാര്യന്മാരും ചിലപ്പോൾ ശ്രുതിയിലെ തന്നെ ചില ഭാഗങ്ങളും ഇപ്പം സ്വാധീനിച്ചിരിക്കാം. പക്ഷേ അറിവിന് ഇത്തരത്തിലൊരു ശരിയായ ഒരു ഷേപ്പ് വരുത്തിയത് ഭാഷകാരന്റെ ബുദ്ധിയാണ് മുഖ്യം.